78 ദശകം. അമരശിൽപ്പി രചിച്ച വിശേഷമാമരഭൂതി നിറഞ്ഞൊരു പത്തനം ജലധിതൻ നടുവിങ്കിൽ വിളങ്ങിപ്പോൽ രുചിരമായി ചിരമായി തവകാന്തിയാൽ ഹലി പിതാമകമോദിത രേവതക്ഷിതിപുത്രിയ വെട്ടിതുരേവതീം അവിടെ യാദവരൊത്തു തിമത്തു നീ സമുദിതം മുദിതം പരമോത്സവം നൃപ വിദർഭജരുപ്പിണി രാഗമാർന്നമരവേകരിയിൽ സഹോദരൻ അശുഭനാം ശിശുപാലനു നൽകുവാൻ കുമതിതൻ മതിതന്നിലുറച്ചുപോൾ പ്രണയമാർന്നവൾ വാഞ്ഛിതമൊക്കെയും മുറികയാൽ സുമദായക പീഡയാൽ ഒരു മഹീസുരദൂതനെ വിട്ടു നിന്ദവിധം ഈ വിധം ഈശനറിഞ്ഞിടാൻ ജനമന്ദമണഞ്ഞു ഭവൽപുരം മലിനരങ്ങുവരില്ലൊരു കാലവും വിഷയദുഃഖമകറ്റിടുമങ്ങയാൽ സകുതുകം കുതുകങ്ങളിയെന്നവൻ അവനുരച്ചിതു കുണ്ടിന ഭൂവിലുണ്ടൊരു നൃപാലകുമാരിക രുക്മിണി അവൾ അധീര സമുത്സുക നിന്നിലെന്ന തനുവിൻ തനുവിൻ ദ്വിതീയാം ഹരേ തവ ഗുണങ്ങളിലാണ്ടു വസിച്ചിടുന്നവളെ അശിശുപാലന് നൽകയാം അഭയം അർത്ഥന ചെയ്യു മനോജ്ഞയാൾ സകരുണം കരുണാമ്പുതിദേഹരേ അഗതി എന്നെ കറ്റിടുമെങ്കിൽ നീ വിഗത ജീവിതയായി വരുമെന്നു ഞാൻ അവനുരച്ചിതു സുന്ദരി ചൊന്നതായി സുഹൃദയേ ഹൃദയേ ഭയമേറ്റിനാൻ പരമുരച്ചിതു നീയും എടോ സഖേ സുഭചരാർത്തി എനിക്കതിലേറയാം നൃവരർ മുമ്പിലണഞ്ഞുകരിച്ചിടാം സരസമാരസമാർന്നവൾ തന്നെ ഞാൻ മതി തെളിഞ്ഞവനോട് സമം ദ്രുതം രഥമതിൽ പുരികുണ്ടിനമെത്തി നീ ഗുരുമരുൽപുരനായക നീക്കുകന്മതി വിഷാദി വിഷാദ സമാസ്പദം.